بسم الله الرحمن الرحيم. عن عبد الله بن عمر بن الخطاب رضي الله عنهما قال: أن رسول الله صلى الله عليه وسلم قال: أمرت أن أقاتل الناس حتى يشهدوا أن لا إله إلا الله وأن محمدا رسول الله، ويقيموا الصلاة ويؤتوا الزكاة، فإذا فعلوا ذلك عصموا مني دماءهم وأموالهم إلا بحق الإسلام وحسابهم على الله. رواه البخاري ومسلم. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ഉമിർത്തു അൻ ഉഖാതിൽ അന്നാസ, ജനങ്ങളോട് പോരാടാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അവർ ഷഹാദത്ത് കലിമ അംഗീകരിക്കുന്നത് വരെ. വഅന്ന മുഹമ്മദ റസൂലുള്ളാ, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണെന്നും. വയുഖീമു സ്വലാത്ത, അവർ നമസ്കരിക്കുന്നത് വരേക്കും. വയുത്തു സകാത്ത, സകാത്ത് നൽകുന്നത് വരേക്കും അവരോട് പോരാടാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഫൈദാ ഫാലു ദാലിക്ക അസമു മിന്നി ദിമാഅഹും അംവാലഹും, അവരങ്ങനെ ചെയ്താൽ, അതായത് ഷഹാദത്ത് കലിമ അംഗീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കുകയും നമസ്കാരം നിർവഹിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്താൽ, അസമു മിന്നി ദിമാഅഹും അംവാലഹും, അവരുടെ രക്തവും അവരുടെ സമ്പത്തും എന്നിൽ നിന്ന് തടയപ്പെടും. ഇല്ലാ ബിഹഖ് ഇസ്ലാം, ഇസ്ലാം നിശ്ചയിച്ച അവകാശങ്ങൾക്കൊഴികെ. വഹിസാബുഹും അലല്ലാ, അവരുടെ ഹിസാബ് അള്ളാഹുവിന്റെ അടുക്കലായിരിക്കും. വളരെ ഗൗരവമേറിയ ഒരു ഹദീസാണിത്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ പല പിന്നെ പദങ്ങളുടെ മാറ്റത്തോടുകൂടി മറ്റു ഇമാമുമാരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ഉമിർത്തു അൻ ഉഖാതിൽ അന്നാസ ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ വഅന്ന മുഹമ്മദുർ റസൂലുള്ളാ. ഇതാണ് കലിമത്തു തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ജനങ്ങൾ അംഗീകരിക്കുന്നത് വരെ അവരോട് പോരാടാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. വയുഖീമു സ്വലാത്ത, അവർ നമസ്കാരം നിർവഹിക്കുന്നത് വരേക്കും. വയുത്തു സക്കാത്ത, സക്കാത്ത് നൽകുന്നത് വരേക്കും അവരോട് പോരാടാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഈ ഹദീസിൽ പറയുന്നത്. അങ്ങനെ അവർ ചെയ്താൽ പിന്നീട് അവർക്കെതിരെ കയ്യേറ്റം പാടില്ല. ഇല്ലാ ബിഹഖിൽ ഇസ്ലാം, അവര് ഇസ്ലാമികപരമായി വല്ലൊന്ന് ചെയ്താൽ ആ അവകാശം പിടിച്ചെടുക്കാൻ വേണ്ടിയല്ലാതെ. ഉദാഹരണത്തിന്, ഒരാള് വേറൊരാളെ കൊന്നു, അയാള് ഷഹാദത്ത് കലിമ അംഗീകരിച്ചാലും നിസ്കരിച്ചാലും സക്കാത്ത് കൊടുത്താലും ആ പിന്നെ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കള് ഖിസാസ് ആവശ്യപ്പെട്ടാൽ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും, വധിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ദിയ ആവശ്യപ്പെട്ടാൽ ദിയ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ബാഹ്യമായി ഒരാൾ കലിമ ചൊല്ലി എന്ന് പറയുകയും സലാത്തും സക്കാത്തും ഒക്കെ നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് നടന്നാൽ വഹിസാബുഹും അലല്ലാ, അയാളുടെ ഹിസാബ് ഒന്നാവിന്റെ അടുക്കലാണ്. കാരണം ബാഹ്യമായി ഈ കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്നുണ്ട്, പക്ഷെ മനസ്സിലാവുന്നതും വിശ്വാസമല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ വഹിസാബുഹും അലല്ലാ, വിചാരണയ്ക്ക് അള്ളാഹുവിന്റെ അടുക്കലാണ്. പ്രഥമ ദൃഷ്ടിയാ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസ് പലപ്പോഴും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന ആളുകൾ ദുരുപയോഗം ചെയ്യാറുള്ളതാണ്. ഒന്നാമതായി, ഉമിർത്തുവാൻ ഉഖാത്തിൽ അന്നാസ, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഹദീസിൽ പറയുന്നത്. അപ്പോ ചൊല്ലട കരിമ എന്ന് പറയാനുള്ള തെളിവാണിത് എന്ന് പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള സംഗതി അല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അള്ളാഹുവാണ് കൽപ്പിച്ചത്, അതിൽ തർക്കമൊന്നുമില്ല. ഉഖാത്തില എന്ന് പറഞ്ഞാൽ ഖത്തല എന്ന് പറഞ്ഞാലാണ് വധിക്കുക എന്നർത്ഥമുള്ളത്. ഉഖാത്തില എന്ന് പറഞ്ഞാൽ പോരാടുക എന്നാണ്. അതായത് ഇങ്ങോട്ടൊരാൾ വെട്ടിയാൽ അയാളെ തിരിച്ചു വെട്ടുന്നതിന്റെ പേരാണെന്ന് ഉഖാത്തിലു. മുഖാത്തല എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥമാണ്. അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണത്. വറവ എന്ന് പറഞ്ഞാൽ വെട്ടിയെന്നാണ്. മുദാറബ എന്ന് പറഞ്ഞാൽ പരസ്പരം വെട്ടിയെന്നാണ്. ഖത്തല എന്ന് പറഞ്ഞാൽ വെട്ടി അല്ലെങ്കിൽ കൊന്നു. മുഖാത്തല എന്ന് പറഞ്ഞാൽ പരസ്പരം വെട്ടിയെന്നാണ്. അപ്പൊ ഉഖാത്തില പരസ്പരം പോരാടാൻ, അതായത് ഷഹാദത്ത് കരീം ആളുകൾക്കിടയിൽ ദൈവത്ത് നടത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ കൽപ്പിക്കുന്ന ആളുകൾ അതിനോട് എതിരിടുകയും യുദ്ധം ചെയ്യാൻ വരികയും ചെയ്താൽ അവരോട് തിരിച്ചു പോരാടാൻ എനിക്ക് അനുവാദം നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതല്ലാതെ ആളുകളൊക്കെ ചെല്ലണ കലിമ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കലിമ ചൊല്ലിക്കൊടുക്കുകയും വിസമ്മതിക്കുന്നവരെ വധിക്കുമായിരുന്നില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാവർത്തിക രൂപത്തിൽ നമുക്ക് കാണിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് കലിമ ചൊല്ലാത്തവരോടൊക്കെ കൊല്ലാനാണെങ്കിൽ എങ്ങനെയാണ് പിന്നെ മദീനയിൽ യഹൂദന്മാര് ബാക്കിയായത്, ക്രിസ്ത്യാനികൾ ബാക്കിയായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് വരേക്കും അവരോടുണ്ടായിരുന്നു മദീനയില്. അതിനപ്പുറത്ത് ഖൈബറില് അവിടെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അറേബ്യയില് മുസ്ലിങ്ങളല്ലാത്തവരുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൊല്ലണം എന്ന് പറഞ്ഞതോ, അത് ഇങ്ങോട്ട് ആരെങ്കിലും പോരാടാൻ വന്നാൽ അങ്ങോട്ട് എതിർക്കുക എന്നുള്ളതാണ്. കാരണം ഇസ്ലാമിന്റെ ആദ്യകാലത്ത് അങ്ങനെയായിരുന്നില്ല. അലം തറയിലല്ലദീന ഖീലലഹും കുഫു ഐദിയക്കും വഖീമുസ്സലാ, എന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്താലും ഒന്നും പ്രതികരിക്കാൻ പാടില്ല എന്ന നിയമമായിരുന്നു ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. അള്ളാഹു തആല അതിനെപ്പറ്റി ഖുർആനിൽ പറഞ്ഞ ആയത്താണ് ഞാൻ കേൾപ്പിച്ചത്. അതായത് ചില ആളുകൾ മക്കയിൽ വെച്ച് മുസ്ലിമായ ആളുകളെ ദ്രോഹിച്ചു, മുശ്രിക്കുകൾ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളായ ആളുകൾ. അപ്പോ മുസ്ലിങ്ങൾക്ക് തിരിച്ചടിക്കാനൊരു ആഗ്രഹം ചിലർക്കൊക്കെ. നമ്മൾ എത്ര കാലമാണ് ഇത് സഹിക്കുന്നത്, എന്തുകൊണ്ട് നമ്മൾ തിരിച്ചടിക്കുന്നില്ല എന്ന് ചില ആളുകൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചില്ല, എനിക്കതിന് അനുവാദം ലഭിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഹിജറയ്ക്ക് ശേഷമാണ് പിന്നീട് ഇസ്ലാമിക രാജ്യവും മുസ്ലിങ്ങൾക്ക് ശക്തിയും വന്നതിന് ശേഷം ഇങ്ങോട്ട് അടിച്ചാൽ അതിനെ തിരിച്ചടിക്കാമെന്ന നിയമം അനുവദിച്ചത്. അതാണ് ഈ കാര്യം പറയുന്നത്. ഇതാണ് സഹാബിമാരൊക്കെ മനസ്സിലാക്കിയത്. സഹാബിമാരുടെ കാലത്ത് അറേബ്യ മുഴുവൻ ഇസ്ലാം വ്യാപിച്ചു, അറേബ്യയുടെ അടുത്ത പ്രദേശങ്ങളിലേക്കും ഇസ്ലാം വ്യാപിച്ചു. ഇപ്പോൾ അറബി നാടുകളായി അറിയപ്പെടുന്ന ഷാം രാജ്യങ്ങൾ, സിറിയ, ഫലസ്തീൻ, ലെബനോൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ പിന്നെ ഖുലഫാഉർ റാഷിദുകളുടെ കാലത്ത് ഇസ്ലാം വ്യാപിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇന്നും ആ കാലഘട്ടം മുതൽ മുസ്ലിങ്ങളല്ലാത്ത ക്രൈസ്തവരും യഹൂദന്മാരും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉമീർത്തു അൻ ഉഖാതിൽ അന്നാസ, ജനങ്ങളോട് കെലിമ ചൊല്ലുന്നതുവരെ എന്നെ പോരാടാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരിങ്ങോട്ട് യുദ്ധം ചെയ്താൽ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് അവർ യുദ്ധം ചെയ്യാൻ വന്നിട്ടില്ലെങ്കിലോ പ്രശ്നമൊന്നുമില്ല, ഇസ്ലാമിക രാജ്യത്ത് അവർക്ക് ജീവിക്കാം. അതിന് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് മൂന്ന് കാര്യമാണ്. ജനങ്ങളോട് ആദ്യം പ്രബോധനം നടത്താൻ പറഞ്ഞു. അങ്ങനെ ആളുകൾ മുസ്ലിമായാൽ അൽഹംദുലില്ല, ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധനല്ല, എന്നാൽ പിന്നെ ഇസ്ലാമിക രാജ്യത്തിൽ ജീവിക്കണമെങ്കിൽ മുസ്ലിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പ്രത്യേക ടാക്സ് ഉണ്ട്, അതിന്റെ പേരാണ് ജിസിയ, അത് കൊടുത്തുകൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇതിന് രണ്ടിനും അവർ തയ്യാറല്ല. മുസ്ലിമായി ജീവിക്കാൻ സന്നദ്ധനല്ല, ഇസ്ലാമിക രാജ്യത്ത് പൗരനായി ജീവിക്കാനും സന്നദ്ധനല്ല, എന്നാൽ പിന്നെ ഇസ്ലാമിക രാജ്യവുമായി യുദ്ധം ചെയ്യാൻ അവർ സന്നദ്ധരാകണം. എന്നിട്ട് പിന്നെ ആ കാര്യം യുദ്ധത്തിലൂടെ ആരാണ് ജയിക്കുന്നത് അതിലൂടെ തീരുമാനിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അതല്ലാതെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ കലിമ ചൊല്ലുന്നതുവരെ നിർബന്ധിക്കാനും ചൊല്ലിയിട്ടില്ലെങ്കിൽ വധിച്ചു കളയാനും കൽപ്പനയില്ല. ഇതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ടോ, ഫൈദാ ഫാലുദാനിക്ക് അസമോ മിന്നി ദിമാഹും അംവാലവും, അങ്ങനെ അവർ സന്നദ്ധരായി മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ രക്തവും അവരുടെ സമ്പത്തും എന്നിൽ നിന്ന് തടയപ്പെടും. ഇല്ലാ ബിഹക്കിൽ ഇസ്ലാം, ഇസ്ലാം നിശ്ചയിച്ച കാര്യങ്ങൾക്കൊഴികെ. നേരത്തെ പറഞ്ഞതുപോലെ കിസാസ്, അതേപോലെ തന്നെ കൈ എന്തെങ്കിലും മോഷ്ടിച്ച ആളുടെ കൈ വെട്ടുന്നതൊക്കെ ആ ഗണത്തിൽപ്പെടുന്നതാണ്. ഇതാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഷഹാദത്ത് കലിമയുടെയും നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കൂട്ടത്തിൽ ഹജ്ജ് പറഞ്ഞിട്ടില്ല, റമദാന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? റമദാനിലെ നോമ്പും പറഞ്ഞിട്ടില്ല, ഹജ്ജും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിന് മൂന്നിനും വലിയ ഗൗരവമുണ്ട്. നമസ്കാരവും സക്കാത്തും ഷഹാദത്ത് കലിമയുടെ കൂടെ വേണ്ടതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അറബികളിൽ കുറെ ആളുകൾ മുർത്തദ്ദുകളായി മാറി, ഇസ്ലാം വിട്ടു. കുറെ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല, മുസ്ലിമായി ജീവിക്കാം, സക്കാത്ത് കൊടുക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. അപ്പൊ അവരോട് അബൂബക്കർ സിദ്ദീഖ് യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ സഹായിമാരിൽ പല ആളുകളും എതിർത്തു. ആ കൂട്ടത്തിൽ ഉമർ ഇബ്നു ഖത്താബ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, മുസ്ലിമായ ആളുകളോട് എങ്ങനെയാണ് നിങ്ങൾ യുദ്ധം ചെയ്യുക, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ ആളുകളോട് യുദ്ധം ചെയ്യാൻ എന്താണ് നിങ്ങൾക്ക് തെളിവ്? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഇല്ലാ ബി ഹഖിൽ ഇസ്ലാം എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ലേ, ഇസ്ലാമിന്റെ കടമകൾക്ക് വേണ്ടി. ഈ ഹദീസ് അല്ല അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പിന്നെ പഠിച്ച മറ്റൊരു ഹദീസ്, ലാ ഇലാഹ ഇല്ലല്ലാ, അതായത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് പറഞ്ഞ അയച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ പറയുക, അവർ അംഗീകരിച്ചാൽ പിന്നീട് നിസ്കാരം നോമ്പും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക, പിന്നീട് അവരുടെ രക്തവും സമ്പത്തും എന്നിൽ നിന്ന് പവിത്രമായിരിക്കും, ഇല്ലാ ബി ഹഖിൽ ഇസ്ലാം എന്ന് പറഞ്ഞ തെളിവാണ് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞതായി ചരിത്രത്തിൽ കാണുന്നത്. രണ്ടാമത് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കൊടുത്തിരുന്ന ഒരു ഒട്ടകത്തിനെ കെട്ടുന്ന കയറാണ് അവർ എനിക്ക് നിഷേധിക്കുന്നതെങ്കിലും ഞാൻ അവരോട് യുദ്ധം ചെയ്യും. അങ്ങനെ രണ്ട് തെളിവാണ് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത്. എന്നാൽ ഈ ഹദീസ് അദ്ദേഹം പറയുന്നില്ല. വാദങ്ങളെയും കാര്യം പറയുന്ന സദസ്സിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇബ്നു ഹജറുൽ അസ്ഖലാനി ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാൻ പറ്റും, ഫീഹാദാ ദലീലുൻ അലാ അന്ന സുന്നത്ത ഖദ് തഖ്ഫാ അലാ അകാബിരി സഹാബ, പ്രധാനപ്പെട്ട പല സുന്നത്തുകളും വലിയ വലിയ സഹായിമാർക്ക് ലഭിക്കാതെ പോവുകയും വയലവ് ബിഹാ മൻ ദൂനഹും, അവരെ താഴെയുള്ള സഹായിമാരത് പഠിക്കുകയും ചെയ്യും. അപ്പോ ഇബ്നു ഉമർ ഇത് പഠിച്ചിട്ടുണ്ട് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം പറയാണ് പിന്നെ സക്കാത്ത് കൊടുക്കാത്ത സക്കാത്ത് കൊടുക്കുവാനും നമസ്കരിക്കുവാനും ആളുകളോട് കൽപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്യുന്നതുവരെ പോരാടാൻ മുസ്ലിങ്ങളാണെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാമെന്ന തെളിവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നില്ല. അദ്ദേഹം ഇജ്തിഹാദിലൂടെയാണ് പറഞ്ഞത്, അതേപോലെ നേരത്തെ പറഞ്ഞ പൊതുവായ തെളിവിലൂടെയാണ്. അപ്പൊ ഈ ഹദീസ് അദ്ദേഹം കേട്ടിരുന്നെങ്കിൽ അദ്ദേഹം പറയുമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉമിർത്തു അൻ ഉഖാതിൽ അന്നാസ, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, ഷഹാദത്ത് കരീബ് അംഗീകരിക്കുകയും നമസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നതുവരെ എന്ന കാര്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല, കാരണം അദ്ദേഹത്തിന് ഈ ഹദീസ് ലഭിച്ചിട്ടില്ല എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്വയിൽ ബാരിയിൽ പറഞ്ഞത് കാണാൻ പറ്റും. അപ്പൊ സഹായിമാർക്കിടയിലൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ ഒരു കാരണം, എല്ലാവരും ഒരേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഹാജരായിരുന്നില്ല. പിൽക്കാലത്തും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ചില ഹദീസ് ചില ആളുകൾക്ക് കിട്ടും, ചില ഹദീസ് ചില ആളുകൾക്ക് കിട്ടൂല. അപ്പൊ എല്ലാ ഹദീസുകളും പഠിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരടുക്കലായിരിക്കും ഏറെക്കുറെ ദീനിന്റെ പരിപൂർണ രൂപം ഉണ്ടാവുക. ഇതൊക്കെയാണ് ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് പ്രധാനമായി മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആളുകളോട് പോരാടാൻ കൽപ്പിച്ചത് ഇങ്ങോട്ട് പോരാടുന്ന ആളുകളോടാണ്, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് ഉദയോ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, ആളുകളോട് സദുപദേശത്തിലൂടെയും അതേപോലെ തന്നെ യുക്തമായ സംവാദത്തിലൂടെയും വജാദിൽ ഹുബില്ലത്തി ഹിയാസൻ, അവരോട് തർക്കിച്ചുകൊണ്ടൊക്കെ അവരെ ദീനിലേക്ക് സദുപദേശത്തോടെയും യുക്തിയോടെയും ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ്. അതല്ലാതെ വാളെടുത്ത് ഇറങ്ങാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല. വാളെടുക്കാൻ പറഞ്ഞത് ഇങ്ങോട്ട് വാളെടുക്കുന്നവരോടാണ്, അത് അങ്ങനെ തന്നെയാണല്ലോ പരിഹാരം ഉണ്ടാവുക. ഇതാണ് ഈ ഹദീസിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.